എന്ന് പറയുന്നിടത്താണ് വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ജ്ഞാനമാണ്, അറിവാണ്. ആ ബ്രഹ്മത്തിൻ്റെ വിഷയം അത് ബ്രഹ്മവിഷയമായിരിക്കും, ബ്രഹ്മയുടെ വിഷയമാകത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞു. സിപ്പി കിടക്കുന്ന സ്ഥാനത്ത് അതിനെ കാണാതെ അത് വെള്ളിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ബ്രഹ്മം. അതിൻ്റെ വിഷയത്തെ ബ്രഹ്മവിഷയമെന്നേ പറയും, ബ്രഹ്മാവിഷയമെന്ന് പറയത്തില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇത് ഭ്രമശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. പക്ഷെ അനുഭവിക്കുമ്പോൾ അനുഭവ വിഷയം എന്ന് പറയുമ്പോൾ വെറും അനുഭവം എന്താ? എന്ത് തരത്തിലുള്ള അനുഭവമാണ്? യഥാർത്ഥ അനുഭവമാണ്. അനുഭവം രണ്ട് തരത്തിലുണ്ട്, യഥാർത്ഥ അനുഭവം അയഥാർത്ഥ അനുഭവം. അപ്പോ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് വിശദീകരിക്കേണ്ടത്. ഭ്രമ എന്നുള്ളതിന് യഥാർത്ഥ അനുഭവം എന്ന് തന്നെ അർത്ഥം, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. പ്രമേയം അനുഭവത്തിൻ്റെ വിഷയം എന്ന് പറയാം, അങ്ങനെയാണ് പറയേണ്ടത്. യഥാർത്ഥമായി അറിയേണ്ടത് എന്ന് പറയാം. അറിയേണ്ടതെന്ന് പറയുമ്പോൾ എന്തിനെ? പ്രപഞ്ചത്തെ തന്നെ. അങ്ങനെ പറഞ്ഞാൽ അല്ല, പ്രമയ്ക്ക് ധ്യാനിക്കുക എന്നർത്ഥമൊന്നുമില്ല. അങ്ങനെ പ്രമ എന്ന് പറയുന്ന ശബ്ദത്തിന് ധ്യാനിക്കുക അങ്ങനെ ഒരർത്ഥമൊന്നുമില്ല. അങ്ങനെ അർത്ഥം വ്യാഖ്യാതാനം എഴുതിയിട്ടുണ്ട്, അത് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അത് അബദ്ധമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ഇത് അടിസ്ഥാനപരമായി ഇതൊരു ഭ്രമം എന്നാ പറയും. പക്ഷെ നമ്മൾ പ്രപഞ്ചത്തെ അറിയുമ്പോൾ പ്രപഞ്ചത്തെ നമ്മൾ സത്യമായിട്ട് അറിയുന്നത്, അതുകൊണ്ടാണ് ഇതിനെ പ്രമേയം എന്ന് പറഞ്ഞ പ്രപഞ്ചം. പിന്നെ അടിസ്ഥാനപരമായി ഇത് ഈ പ്രപഞ്ച അനുഭവം ഒരു ഭ്രമമാണ് എന്ന് പറയുന്നതിന് എന്ത് പറയും? അതിന് സിദ്ധാന്തം എന്ന് പറയും. തീരുമാനിക്കപ്പെട്ട ഒരു ആശയം, അതാണ് സിദ്ധാന്തം എന്ന് പറയും. അതിപ്പോ അദ്വൈതത്തിൻ്റെ സിദ്ധാന്തമാണെന്ന് പറഞ്ഞാൽ അദ്വൈതം എന്ന് പറയുന്ന ഒരാശയം, അതിൽ ഇന്ന ഒരു വിഷയത്തെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഇനി മാറ്റമൊന്നുമില്ല, മാറ്റാൻ കഴിയത്തില്ല. അത് തീരുമാനിക്കപ്പെട്ട് പോയി എന്നാണ്. പത്ത് ഗുണം പത്ത് നൂറ് എന്ന് പറഞ്ഞാൽ അത് സിദ്ധാന്തമാണ് എന്ന് വെച്ചാൽ ഇനി അതിനെ മാറ്റാൻ പറ്റില്ല, തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെതായ ഒരു ശാസ്ത്രം, മാത്തമെറ്റിക്സ്. ഇവിടെ തീരുമാനിച്ചാണ്, അതിന് സിദ്ധാന്തം എന്ന് പറയും. നമുക്ക് ഇനി അതിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് നമ്മൾ മാത്തമെറ്റിക്സിന് മുമ്പോട്ട് പോകും. അതിന് സിദ്ധാന്തം എന്ന് പറയും. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് സിദ്ധാന്തം ഒന്ന്, അനുഭവം മറ്റൊന്ന്. അനുഭവം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവമല്ല, സർവരുടെ അനുഭവം. പ്രപഞ്ചം സത്യമാണെന്നുള്ളത്, പ്രപഞ്ചം ഭ്രമത്തിന് വിഷയമാണെന്ന് ആർക്കും അനുഭവം, അങ്ങനെ ആരും അനുഭവിക്കുന്നില്ല. പക്ഷെ ഈ അനുഭവം ഇതൊരു ഭ്രമമാണെന്നുള്ളത് ഇതൊരു സിദ്ധാന്തമാണ്. അദ്വൈതികൾ അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തം. അതുകൊണ്ടാണ് ഭ്രമകലയാൽ പ്രമേയമാകും എന്ന് പറയുന്നതിന്റെ വ്യത്യാസം അതാണ്. അത് വൈരുദ്ധ്യമുണ്ട്. ഒന്നിനെ സിദ്ധാന്തമായിട്ടും മറ്റൊന്നിനെ അനുഭവമായിട്ടും കൊടുക്കും. അതിനകത്ത് വിരോധമൊന്നുമില്ല. നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായിരിക്കും ചിലപ്പോൾ സിദ്ധാന്തങ്ങൾ. ഭൗതിക ശാസ്ത്രത്തിലും അങ്ങനെയാണ്, ആധ്യാത്മിക ശാസ്ത്രത്തിലും അങ്ങനെയാണ്. പല കാര്യങ്ങളും നമ്മുടെ അനുഭവമായിട്ട് യോജിക്കുന്ന ഭൂമി നിശ്ചലമാണ് നമ്മുടെ അനുഭവം. പക്ഷെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നവരുടെ സിദ്ധാന്തം എന്താണ്? ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതിനെ ഒരു ശാസ്ത്ര യാഥാർത്ഥ്യമായി സത്യമായി അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ ജീവിക്കുന്നത്. നിശ്ചലയായ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഭൂമി ചലിക്കുന്നു എന്ന് പറയുന്ന ഒരു കണ്ടെത്തലാണ്. അത് നിരവധി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുന്നതാണ്. നമ്മുടെ യഥാർത്ഥമായ അനുഭവത്തിന് വിരുദ്ധമായൊരു കണ്ടെത്തലാണ്. പക്ഷെ അതിനെ സിദ്ധാന്തമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒന്നില്ലെങ്കിൽ രാവും പകലും ഉണ്ടാകത്തില്ല, ഋതുക്കൾ സംഭവിക്കത്തില്ല, മഴയും വേനലും ഒന്നും ഉണ്ടാകത്തില്ല. എന്തിന്? മനുഷ്യൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവി വർഗം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും ഭൂമി കറങ്ങിയില്ലെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. അത് എന്താണ്? ഒരു ഭൗമശാസ്ത്രത്തിലെ ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ പ്രപഞ്ച വിജ്ഞാനിയും അതിനെ ഒരു സിദ്ധാന്തം. അതുപോലെ തന്നെ അദ്വൈതം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അദ്വൈത ശാസ്ത്രത്തിലെ സിദ്ധാന്തമാണ് ഈ പറയുന്നത് ഭ്രമകലയാൽ. ഇതൊരു ഭ്രമശക്തി കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ച അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അനുഭവിക്കുമ്പോൾ സത്യമായിട്ട് അനുഭവിക്കും. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ഈ പറയുന്നിടത്ത് ആ പൊരുത്തക്കേടുണ്ട്. നിശ്ചലമായി അനുഭവപ്പെടുന്ന ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നിടത്തും അതേ പൊരുത്തക്കേടുണ്ട്. അപ്പൊ അത് പറയുന്ന എന്താണ്? ശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവമായിട്ട് ഒത്തുപോകത്തില്ല. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഭൗതിക ശാസ്ത്രത്തിലെ പല കണ്ടെത്തലുകളും അങ്ങനെയാണ്. ഒരിക്കലും നമ്മുടെ അനുഭവമായിട്ടതൊന്നും ഒത്തുപോകത്തില്ല. അത് എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തിൻ്റെ പരിമിതിയാണ്. നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയ ജന്യമായ അനുഭവമാണ്. അപ്പൊ അതിനൊരുപാട് പരിമിതികളുണ്ട്, ഇന്ദ്രിയങ്ങളുടെ പരിമിതി. അത് പലപ്പോഴും നമ്മുടെ അറിവിനെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കത്തില്ല. യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലായിരിക്കും നമ്മൾ എത്തി നിൽക്കുന്നു, നമ്മുടെ അറിവ് എത്തി നിൽക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പോ ഭൂമി കറങ്ങുന്നു എന്നുള്ളതിന് ഒരുപാട് യുക്തികളുണ്ട്. അതുപോലെ ഭ്രമശക്തി കൊണ്ട് പ്രപഞ്ചം പ്രതീതമാകുന്നു എന്ന് പറയുന്നതിന് അദ്വൈതികൾക്കും ഒരുപാട് യുക്തിയുണ്ട്. ഭൗതികശാസ്ത്രത്തിൽ ഭൂമി കറങ്ങുന്നു എന്ന് പറയുന്നതിന് പ്രധാനമായി ആശ്രയിക്കുന്ന എന്തിനാണ്? ഗുരുത്വാകർഷണം. അതിനാണ് മുഖ്യമായും ആശ്രയിക്കുന്നത്, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ശക്തി. ആ ശക്തിയാണ് ഇത് കറക്കത്തിന് പ്രധാനമായ കാരണം. അതുപോലെ ഇവിടെ പറയുന്നു, ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്നത് ഗുരു പറയുന്നത് അറിവാണ്. അറിവിലാണ് ഈ ബ്രഹ്മം അനുഭവം. ആരുടെ ഭ്രമം എന്ന് വെച്ചാൽ അറിയുന്നവന്റെ ഭ്രമം തന്നെ. ആരാന്ന് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും തന്നെ. ഭൂമി കറങ്ങുന്നില്ല എന്നറിയുകയും കറങ്ങുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. വിരുദ്ധമായ അറിവ് നമുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തരുടെയും നമ്മുടെ ഭ്രമാനുഭവമാണ്. അതാണ് ഈ പ്രപഞ്ചാനുഭവം. പക്ഷെ നമ്മൾ പ്രപഞ്ചത്തിൽ ഓരോ വിഷയത്തെ സത്യമായി അറിയും. അതെന്തുകൊണ്ട്? നമ്മുടെ അനുഭവം ബ്രഹ്മാത്മകമാണെങ്കിലും അത് ഭ്രമം നമ്മൾ തിരിച്ചറിയും. അതാ പ്രശ്നം, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മറിച്ച് അതിന് നേരെ വിപരീതമാണ്. അതാണ് വൈരുദ്ധ്യം. ഇത് ഭ്രമമല്ല, സത്യമാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആരോടും ഈ പ്രപഞ്ചാനുഭവം ഭ്രമമാണെന്ന് പറയാൻ കഴിയാറ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അനുഭവത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ആരും ഭ്രമമായിട്ടല്ലല്ലോ പ്രപഞ്ചത്തെ കാണും. പ്രപഞ്ചത്തിൽ അയാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് പല ഭ്രമാനുഭവങ്ങളും ഉണ്ടാകും. അതെല്ലാവരും അംഗീകരിക്കും. പക്ഷെ അഖിലം ഈ പ്രപഞ്ചത്തിലെ ഓരോ അനുഭവവും ഭ്രമമാണെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിച്ചു തരത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, പിന്നെ യഥാർത്ഥമേത്? എല്ലാം ഭ്രമമാണെങ്കിൽ യഥാർത്ഥമേത്? കാരണം യഥാർത്ഥം ഭ്രമം ഈ രണ്ട് അനുഭവങ്ങളും സാപേക്ഷമാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചായിരിക്കും. നമുക്കൊരു യഥാർത്ഥമായ അനുഭവത്തെ ആശ്രയിച്ചേ പറയാൻ പറ്റും ഇത് ഭ്രമമാണോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു അനുഭവമേ ഉള്ളൂ, പ്രപഞ്ചമെല്ലാം പ്രമേയമാണ്, ഇതെല്ലാം യഥാർത്ഥമായി അറിയുന്നവയാണോ, യഥാർത്ഥ അനുഭവത്തിന്റെ വിഷയമാണ് ഇതെല്ലാം. പക്ഷെ സിദ്ധാന്തം അവിടെ പറയുന്നു, അറിവിലെ അറിയുന്നവന്റെ ഭ്രമമാണിത്. അപ്പോൾ ഒരു ഭ്രമത്തെ നമ്മൾ ഭ്രമമാണെന്ന് അറിയാത്തിടത്തോളം കാലം ആ ഭ്രമ വിഷയത്തെ നമ്മൾ യഥാർത്ഥമായി അറിയും. അത് ഭ്രമത്തിൻ്റെ ഒരു നിയമമാണ്. ഒരു ഭ്രമത്തെ, ഭ്രമാനുഭവത്തെ നമ്മൾ ഭ്രമമായി അറിയാത്തിടത്തോളം കാലം അറിവിൻ്റെ വിഷയത്തെ എല്ലാം യഥാർത്ഥമായി അറിയും. അതിന് ഉദാഹരണമാണ് മരുമരീചികയുടെ പറയുന്നത്. മരുഭൂമിയിൽ കാനൽ ജലം, അത് ഒരനുഭവമാണ്. അത് ഭ്രമമാണെന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം നമ്മൾ അറിയുന്നത് യഥാർത്ഥമാണെന്ന് കഴിക്കും. അതാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഭവത്തെ മൊത്തം പറയുന്ന ഇതൊരു മഹേന്ദ്രജാലമാണ്. പല സ്ഥലത്തും പറയും മഹേന്ദ്രജാലം. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആ വരവ്, അത് താൻ അധനാമരൂപമായും കരണമോട് ഇന്ദ്രിയ കർത്തൃമായും വരവത് കാണുമ്പോൾ മഹേന്ദ്രജാലമെല്ലാം അപ്പോൾ അറിവിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ പ്രകടമാകുന്നു എന്നാണ് പറയുന്നത്. ഈ സിദ്ധാന്തമാണ് അങ്ങനെ പറയും. ദ്വൈത സിദ്ധാന്തമാണ് അറിവിൽ നിന്നും അത് താൻ, ഈ അറിവ് തന്നെയാണെന്ത് നാമരൂപമായും നാമരൂപങ്ങളായി കരണമായി ഇന്ദ്രിയമായി ഭർത്താവായി കർമ്മങ്ങളായി എല്ലാം വരുവത് പ്രകടമാകുന്നത്. അപ്പോ ഇതിങ്ങനെ വരുന്ന ഇതൊരു മഹേന്ദ്രജാലമാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയാത്തിടത്തോളം കാലം ഇതൊക്കെ നമുക്ക് സത്യമാണ്, ഇന്ദ്രജാലമല്ല. അത് ഇന്ദ്രജാലം കാണുന്നിടത്തോ അങ്ങനെയാണ്. ഇന്ദ്രജാലകാരൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ അത്ഭുതം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യമായിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ അവസ്ഥ. ഇതെവിടെ സംഭവിക്കും എന്ന് പറഞ്ഞു, അറിവ് അറിവിലാണ് സംഭവിക്കുന്നത്. അറിവിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. അതായത് അറിവിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അറിവിൽ നമുക്ക് കാലബോധം ഉണ്ടാകുന്നു. ഇന്ന് ഇങ്ങനെയാണ്, ഇന്നലെ ഇങ്ങനെ ആയിരുന്നു, നാളെ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ള കാലബോധം, ദേശബോധം, ഇവിടെ ഇങ്ങനെയാണ്, മറ്റൊരു സ്ഥലത്ത് വേറെ രീതിയിലാണ്, അതിൽ കാര്യകാരണ ബന്ധം, ഇന്ന കാരണമുണ്ടെങ്കിലേ ഇന്ന കാര്യം സംഭവിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. മണ്ണുണ്ടെങ്കിലേ മൺകുടം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യകാരണ തീരുമാനങ്ങൾ അങ്ങനെ. അപ്പൊ അതൊരു യാഥാർത്ഥ്യ ബോധമാണ്. ഇന്ന കാരണമുണ്ടെങ്കിലേ ഇന്ന കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ യാഥാർത്ഥ്യ ബോധം വരും. ഇങ്ങനെ നിരവധി വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ട് നമുക്ക് പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. കാലം നമ്മളെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ കടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചൊരു സത്യമാണ്. ഇന്ന് നമ്മൾ സത്യമായിട്ട് അനുഭവിക്കുന്നു. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെന്തു തന്നെയായാലും സത്യമായിരിക്കും. ദേശം അതുപോലെ തന്നെ, ഇതുപോലെ ഇവിടെ പോലെ സത്യമാണ് മറ്റൊരിടം. ഇവിടെ മുഴുവൻ എന്താണ്, സത്യപ്രതീതിയാണ് നോക്കുക. എന്തിനൊക്കെ അറിയുന്നു അതിനൊക്കെ സത്യമായിട്ടറിയും. അത് ഈ സത്യം എന്നുള്ള നമ്മുടെ ഒരു അനുഭവമാണ്. അനുഭവത്തിനപ്പുറം എന്താ സത്യം? ഞാൻ പറയുന്നു, എൻ്റെ മുമ്പ് ഇരിക്കുന്ന പുസ്തകമാണ് സത്യമായിട്ട്. ഇത് പുസ്തകമാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ അനുഭവമാണ്. ഈ അനുഭവത്തെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. അതിനപ്പുറം എന്തായാലും സത്യം എന്ന് പറയാൻ. അപ്പോ അറിവ് അത് താൻ അധനാമരൂപമായും, അറിവാണ് നാമരൂപങ്ങളായി എന്നുവെച്ചാൽ ഇതെല്ലാ സത്യങ്ങളുമായി പ്രകടമാകുന്ന അറിവാണെന്നാണ്. ഇതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭ്രമമായതുകൊണ്ട് ഇതിനെ നമ്മൾ സത്യമെന്നറിഞ്ഞാലും സിദ്ധാന്തത്തിന് ദോഷമൊന്നുമില്ല. ഇത് ഭ്രമം തന്നെയാണ്. കാരണം ഭ്രമത്തെയും നമുക്ക് സത്യമെന്നറിയാം. ഏതുവരെ? ഭ്രമമെന്ന് അറിയുന്നത് വരെ അത് സത്യമായ അനുഭവം. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ച നമ്മളറിയുന്ന ഇതെല്ലാം ഭ്രമമാണെന്ന് അറിയുന്നത് വരെ ഇത് സത്യമായിട്ട് അനുഭവപ്പെടും. ഇതാണ് മരുമരീചയുടെ ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് ഭ്രമം എന്നുള്ള സിദ്ധാന്തത്തിനും സത്യം എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിനും ഇവിടെ വൈരുദ്ധ്യമൊന്നുമില്ല, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭ്രമം എങ്ങനെ സത്യമാകും എന്നുള്ള ചോദ്യത്തിന് ഇവിടെ സമാധാനമുണ്ട്. പറയുന്നത് എന്താണ്? ഞങ്ങൾ എത്ര കാലം ഈ ഭ്രമത്തിലിരിക്കുമോ അത്രയും കാലം ഇത് സത്യമായിരിക്കും. ഇതേ സമയമാണ് ഇത് ഭ്രമമാണെന്ന് അറിയുന്നത്, അപ്പൊ പിന്നെ ഇത് സത്യമല്ല. ഇത് ഭ്രമ വിഷയമാണ് എന്നാണ് ഗുരു പറയുന്നത്. മഹേന്ദ്രജാലം എന്ന് പറയുമ്പോൾ ഇത് ഭ്രമ വിഷയമാണ്. സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് ഭ്രമത്തിന്റെ വിഷയമാണ്. അത് ഭൗതികമായ വിജ്ഞാനമായിട്ട് ഒത്തുപോകും, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണ്, ഇത് തത്വകഥനമാണ്, ഒരു തത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഭൗതിക ചിന്തയിൽ തത്വം വിഷയമേ അല്ല. തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല ഭൗതികശാസ്ത്രം. ഇവിടെ തത്വചിന്ത എന്ന് പറയുന്നത് എന്താണ്? തത്വത്തെ അറിയാൻ ശ്രമിക്കുകയാണ്. തത്വം എന്താണോ എന്നറിയാൻ ശ്രമിക്കുക. അപ്പൊ തത്വത്തെ അംഗീകരിച്ച് തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തത്വമായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന അറിവിനെ, അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ എന്താണ്? ഭ്രമമാണ്. ഇതാണ് ഇവിടെ പറയുന്നത്, ഇതാണ് തത്വചിന്ത എന്ന് പറയും. അപ്പൊ തത്വചിന്തയുടെ ലോകം വേറെയാണ്, ഭൗതിക ചിന്തയുടെ വേറെ ലോകമാണ്. രണ്ടും ഒന്നല്ല, രണ്ട് രണ്ടാണ്. ഇത് രണ്ടിനും കൂടെ കൂട്ടിക്കിട്ടാൻ ഒക്കത്തില്ല. ആണ് എന്റെ പ്രത്യേകത. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഇത് പൂർണ്ണമായി എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്യുകയാണ്. അനുഭവം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവം, ആ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഇതം എന്ന് പറയുന്ന അനുഭവം. ഇതന്തയാലേ വികസിതമാം. കേട്ടിട്ടുണ്ടോ? എവിടെയാണ് തുടക്കം? പ്രകൃതി പിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബാക്കി സകലവുമായി വെളിയെ സമുല്ലസിക്കും ഗൃഹപരമാം ഒരു കൂർ. അവിടെ നിർത്തണം എന്ന് വെച്ചാൽ മറ്റൊരു കൂർ. ഇവിടെ പറഞ്ഞതുപോലെയാണ് അവിടെ ഒരു എന്ന് പറഞ്ഞത്. രണ്ട് കൂറുകളെ കുറിച്ച്, രണ്ട് ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഒന്നെന്താണ്? പ്രകൃതി പിരിഞ്ഞ് ഒരു ഭാഗം ഭോക്താവായിരിക്കുന്നു. മറുഭാഗം എന്താണോ? സകലവുമായി ഒളിയെ സമുല്ലസിക്കും ഇഹപരമാം ഒരു കൂറ്. അതിൽ ഈ രണ്ടാമത്തെ കൂറിന്റെ പ്രത്യേകത എന്താണോ? ഇതന്തയാലേ വികസിതമാം. ഇതം എന്നുള്ള അനുഭവത്തിലൂടെ വികസിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് അനുഭവമാണ്. നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്തിട്ടാണ് പറയുന്നത് സത്യം എന്താ, സത്യം എന്താ എന്നൊക്കെ പറയുന്നു. ഈ അനുഭവത്തെ കുറിച്ചുള്ള വിശകലനം എന്ന് പറയുന്നത് എങ്ങനെ വിശകലനം ചെയ്യുന്നു? ചിന്താപരമായി വിശകലനം ചെയ്യുന്നു. അതാണ് തത്വചിന്തയുടെ ഒരു വിശേഷത. അതാണ് ചിന്താപരമായി വിശകലനത്തിന് പരമാവധി ആശ്രയിക്കുന്ന എന്തിനെയാണോ ആശ്രയിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ, ഉപമകളെ, അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. ഇതായിരുന്നു പഴയ രീതി, ചിന്താരീതി ഇതായിരുന്നു. ഈ ഉപമകളെയും ദൃഷ്ടാന്തങ്ങളെയും വിട്ടിട്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് വന്നത്? ഭൗതികശാസ്ത്രം. അവിടെയാണ് ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് വികസിക്കാൻ തുടങ്ങിയപ്പോഴാണ്. സമീപകാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധനായ ഭൗതികശാസ്ത്രജ്ഞൻ പറഞ്ഞു, തത്വചിന്ത അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം തത്വചിന്തയുടെ കാലം എന്ന് പറയുന്നത് എന്താണോ, ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളും ഉപമകളും ആശ്രയിച്ച് ചിന്തിച്ചിരുന്ന ഒരു കാലമാണ്. അന്ന് തെളിവെന്ന് കണക്കാക്കിയിരിക്കുന്ന എന്താണ്? ദൃഷ്ടാന്തങ്ങളെയാണ് തെളിവെന്ന് പറയുന്നത്. ഇന്ന് പറയുന്ന എവിഡൻസ് അല്ല. എവിഡൻസ് എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്? ഭൗതികശാസ്ത്രത്തിന് നമ്മളെ വ്യത്യാസം. അപ്പോ ഇവിടെ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ചിന്തയിലൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇത്? ഭ്രമകലയാലാണിത് പ്രതീതമാകുന്നത്, അനുഭവത്തിന് വിഷയമാകുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ചിന്തയോട് ഒരാൾക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായി എന്ന് വെച്ചാൽ അയാൾക്ക് ഈ ചിന്ത ശരിയായ വഴിക്കാണ്, ഈ ചിന്ത ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരും, ഈ ചിന്തയുടെ നിഗമനങ്ങളെല്ലാം ശരിയാണ് എന്ന് അയാൾക്ക് യോജിക്കാൻ കഴിഞ്ഞ മാത്രമേ അയാൾക്ക് ഇത് ബോധ്യപ്പെടുത്തുള്ളൂ. എന്താണ് ഇത്? ഭ്രമകലയാണെന്നുള്ള ബോധ്യപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഭ്രമകല എന്ന് പറയുന്നത് ഭൗതികത്തിന് പിടികിട്ടുന്ന ഒരു ഭ്രമകല അല്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് സിദ്ധാന്തപരമായ എന്താണോ ഇതൊരു അറിവില്ല, ഒരു ഭ്രമമാണ്. അറിവിൽ അനാദിയതായി നടന്നിടം തൻ തിരുവിളയാടൽ എന്ന് പറയുന്ന ആ ഭ്രമത്തെയാണ് പറയുന്നത്. അനാദി ലീല എത്ര എന്ന് പറയുന്നു അത് തന്നെ. അറിവിൽ അനാദിയതായി നടന്നിടം തൻ തിരുവിളയാടൽ. അതിന്റെ തുടക്കം എങ്ങനെയാണ്? അവസാനം മുടിവിതിനങ്ങിത് ഹന്ത മൂല സംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ. ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? ഇതൊരു ഭ്രമമാണെന്നാണ്, അറിവിലെ ഭ്രമമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇന്ന് ഭ്രമം ഒരു ഭേദവും ഇന്ന് അറിഞ്ഞിട്ടാണ്. അവിടെയും പറയുന്ന ഭ്രമം എന്നാണ്. എല്ലായിടത്തും പറയുന്ന എന്താണ്? ഇത് അറിവില്ല ഭ്രമമാണെന്നാണ് പറയുന്നത്. അത് സിദ്ധാന്തമായി അംഗീകരിച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാം പറയുന്നത്. പക്ഷെ നമുക്കത് സത്യമായി അനുഭവപ്പെടുന്നത് കൊണ്ട് സിദ്ധാന്തമായിട്ട് വിരോധമൊന്നുമില്ല. അത് നമ്മുടെ അനുഭവം മറ്റേ സിദ്ധാന്തം. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ? ചിന്തയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്, വിചാരത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ വേറെ ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ട്. വിചാരത്തിലൂടെ നമുക്ക് അത് ബോധ്യപ്പെടാൻ പറ്റും ഇത് ഒരു ഭ്രമമാണ് എന്നുള്ള കാര്യം. അപ്പൊ അതിന് അടിസ്ഥാനപരമായി ഒരറിവിനെ സ്വീകരിച്ച് അറിവിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഒരു ഭ്രമരൂപത്തിലല്ലാതെ നമുക്ക് അനുഭവപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് യുക്തിയിലൂടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന അറിവിന്റെ നേരെ വിരുദ്ധ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ. പരസ്പര വിരുദ്ധമായ രണ്ടെണ്ണത്തിൽ ഒന്ന് ഭ്രമമായാലേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. ചിപ്പി വേറെ, പള്ളി വേറെ, പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ഒന്ന് ഭ്രമമായാലേ പറ്റും. അപ്പോൾ അറിവെന്ന് പറയുന്നത് എന്താണ്? അതിന് നേരെ വിപരീതമാണ് പ്രപഞ്ചം. അറിവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതിന് ആദിയില്ല, മധ്യമില്ല, അന്തമില്ല. പ്രപഞ്ചം അങ്ങനെ എല്ലാ ആദിയുണ്ട്, മധ്യമുണ്ട്, അന്തമുണ്ട്. അറിവ് എന്താണ്? വിഭവമാണ്, സർവവ്യാപിയാണ്. അതിരുകളുള്ള ഒന്നല്ല അറിവ്. പ്രപഞ്ചത്തിന് അതിരുണ്ട്, അറിവിന് വികാരങ്ങൾ സംഭവിക്കുന്നില്ല. പ്രപഞ്ചത്തിന് വികാരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ അറിവിന് എന്തു പറയുന്നു, അതിന് നേരെ വിപരീതമായിരിക്കുന്ന എല്ലാ സ്വഭാവവിശേഷങ്ങളും ഗുണവിശേഷങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. അപ്പോ അറിവ് യാഥാർത്ഥ്യമാണ്, പ്രപഞ്ചം ഭ്രമമാണ്. അങ്ങനെ ആയിരിക്കാനേ പറ്റും. എന്തുകൊണ്ട്? അറിവിന്റെ നേരെ വിപരീത സ്വഭാവമാണ്. അറിവ് എങ്ങനെ ഈ പ്രപഞ്ചത്തിന് നേരെ വിപരീത സ്വഭാവത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അറിവിനെ സംബന്ധിച്ച് അതാണ് സിദ്ധാന്തം. അങ്ങനെ ഒരു അറിവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വിപരീതമായി എന്താണ് അവിടെ അനുഭവപ്പെടുന്നത്? ഭ്രമമില്ലെന്നല്ല, അതിനെന്ത് പറയും? അതെങ്ങനെ മനസ്സിലാക്കണം? അതിന് വേണ്ടിയിട്ടാണ് ഉപമാ ദൃഷ്ടാന്തം പറയുന്നത്, മുത്തച്ചിപ്പിയുടെയൊക്കെ കാര്യം പറയുന്നതാണ്. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്ന അതുകൊണ്ട്. അപ്പോ അതെങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചവും അറിവും എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അതാണ് അതിൻ്റെ, അത് ബോധ്യപ്പെടാനുള്ള വഴി അതാണ്. നിങ്ങളിത് നിബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് എവിടെ ചെന്ന് എത്തിച്ചേരും എന്നുള്ളത് വേറെ വിഷയം. എവിടെയെങ്കിലും എത്തിച്ചേരണമെങ്കിൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണ്ടേ? അത് പ്രധാനമാണല്ലോ. അപ്പോൾ അത് വിചാരത്തിലൂടെ അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഗുരു നിർദ്ദേശിക്കുന്നത്. അറിവിനെ സത്യമായും അറിവിലെ ഭ്രമശക്തിയാണ് ഈ പ്രപഞ്ച അനുഭവം എന്നും മനസ്സിലാക്കുക എന്നുള്ളത് അതാണ് പറഞ്ഞ് ഇതന്തയാലെ വികസിതമാവും. ഇതമെന്നുള്ള ഈ അനുഭവത്തിലൂടെ ഇത് പ്രകടമായിരിക്കുകയാണ്. അത് ഭോഗ്യവിഷയമാകുമെന്ന് അവിടെ പറഞ്ഞ്, ഇവിടെ പ്രമേയമാകുമെന്ന്. നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തും ഭോഗ്യം എന്ന് പറഞ്ഞു. പ്രമേയം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നടത്തും. സത്യമായി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ഭോഗ്യമായി കരുതുന്നു. അതാണ് ഇവിടുത്തെ കുഴപ്പം. നമ്മൾ സത്യമായി അറിയുകയും അതിന് ഭോഗ്യമാണെന്ന് നമുക്ക് അനുഭവിക്കേണ്ടതാണെന്ന് കരുതുകയും ചെയ്യും. അത് ഇതിനുണ്ടാകുന്ന പ്രശ്നമാണ്, ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടിവിടെ ഭ്രമകലയിൽ പ്രമേയമാകുന്നു എന്ന് പറയുന്നത് വിരോധമൊന്നുമില്ല. പ്രമേയം എന്ന് പറയുന്ന നമ്മുടെ അനുഭവം, ഭോഗ്യം എന്ന് പറയുന്ന നമ്മുടെ അനുഭവം, പിന്നെ അറിവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തം. അങ്ങനെ എടുക്കുമ്പോൾ അതിന് വിരോധമൊന്നുമില്ല.